സ്മരിച്ചുകൊണ്ട് ബ്രഹ്മസൂത്ര സംഗ്രഹഭാഷ്യം അധ്യായം 3 പാദരണ്ട് അധികരണാഞ്ച സൂത്രം 14 അരൂപവത് ഏവ ഹി തത് പ്രധാനത്വ തസ്മാത് ഏവം ജാതീയേഷു വാക്യേഷു യഥാശ്രുതം നിരാകാരമേവ ബ്രഹ്മ അവധാരയിതവ്യം. ഇവിടെ പറഞ്ഞ വാക്യങ്ങൾ അശബ്ദം, അസ്പൃശം, രൂപം, മുവിയും തുടങ്ങിയ വാക്യങ്ങൾ, അതിലെന്താണോ പറഞ്ഞിരിക്കുന്നത് യഥാശ്രുതം, ആ ശ്രുതികളുടെ താല്പര്യം എന്തോ അതിനനുസരിച്ച്, അതിൻ്റെ താല്പര്യം മറ്റൊരു രീതിയിൽ ആർക്കും വ്യാഖ്യാനിക്കാൻ കഴിയില്ല. യഥാശ്രുതം നിരാകാരമേവ ബ്രഹ്മാവതാര ഈ തവ്യം, നിരാകാരമായി തന്നെ ബ്രഹ്മത്തെ ഗ്രഹിക്കണം എന്നർത്ഥം. ഇതിനുള്ളാണിത്തു ആകാരവത് ബ്രഹ്മ വിഷയാണ് ഈ വാക്യാനിന്ന തത് പ്രധാന. പക്ഷെ ആകാരവത് ബ്രഹ്മ വിഷയാണ് ഈ വാക്യങ്ങളുണ്ടല്ലോ. നേരത്തെ പൂർവക്ഷി അതാ ചോദ്യത്, കഥം പുനർ ആകാരവത് ഉപദേശിനീഷു അനാകാര ഉപദേശിനീഷു ച ബ്രഹ്മവിഷയ സുശ്രുതീഷു സവീഷു അനാകാരമേവ ബ്രഹ്മാവതാരിയത്തി. രണ്ടും ഉണ്ടല്ലോ. ഇവിടെ ഭാഷകാരം പറയുന്നു അനാകാര ബ്രഹ്മത്തെ തന്നെ സ്വീകരിക്കണം. അതെങ്ങനെ? ഇത്രയൊക്കെ വിശദീകരിച്ചിട്ടും പൂർവക്ഷി ചോദിക്കണം അതെങ്ങനെ? മറ്റു ബാക്കിയുള്ളപ്പോ നിർഗുണം ബ്രഹ്മത്തെ തന്നെ സ്വീകരിക്കണമെന്ന് വാശി പിടിക്കുന്ന എന്തുകൊണ്ട്? പറയുന്നു ന തത് പ്രധാനാനി, വാക്യങ്ങളുണ്ട് പക്ഷെ അതൊന്നും തത് പ്രധാനമല്ല. ആ വാക്യങ്ങളുടെ താല്പര്യം സഗുണബ്രഹ്മത്തിലല്ല. സഗുണബ്രഹ്മത്തെ കുറിച്ച് പറയാൻ വേണ്ടിയല്ല അത് പറഞ്ഞിരിക്കുന്നു. സഗുണബ്രഹ്മം എന്ന് പറയുമ്പോൾ ഒരു വാസ്തവ സഗുണബ്രഹ്മം, അങ്ങനെ കല്പിതമായ സഗുണബ്രഹ്മത്തെ സ്വീകരിക്കുന്നുണ്ട്, അതിൽ വിരോധമില്ല. വാസ്തവമായ നിർഗുണ ബ്രഹ്മവും കല്പിതമായ സഗുണബ്രഹ്മവും, ഇതാണ് സിദ്ധാന്തം. അപ്പൊ ആകാരത്തെക്കുറിച്ച് ഗുണങ്ങളെക്കുറിച്ച് പറയുന്ന ശ്രുതി ഉണ്ടെങ്കിലും അന്ന് തത്പ്രധാനമല്ല. അവിടെ അതല്ല, അതിൻ്റെ പ്രാധാന്യം അതല്ല. അത് പറഞ്ഞ വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ സാകാര ബ്രഹ്മത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അതിൻ്റെ ഉപാസനയ്ക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നു. ഉപാസനയ്ക്ക് ഇഷ്ടമുള്ള താല്പര്യമുള്ള മനസ്സുണ്ട് അതല്ലോ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇതിനൊക്കെ മുഖ്യം മനസ്സാണ്, ജീവ മനസ്സ്. അപ്പോൾ മനസ്സിന് അനുകൂലമല്ലാത്ത പറഞ്ഞിട്ടെന്താ കാര്യം? ഉപാസന സംസ്കാരത്തോടുകൂടിയ മനസ്സാണെങ്കിൽ അവിടെ നിർഗുണ ബ്രഹ്മത്തെ പറഞ്ഞിട്ടെന്താ കാര്യം? അപ്പോൾ അത് കല്പിതമാണെങ്കിലും ശരി, ആ മനസ്സിനനുസരിച്ച് അത്തരക്കാർക്ക് ഉപാസന കൂടിയേ തീരും, അതില്ലാതെ കഴിയില്ല. നിർഗുണ ബ്രഹ്മബോധമൊന്നും അത്തരം മനസ്സുകളിൽ ഒരിക്കലും ഉണ്ടാകത്തില്ല. അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടതൊന്നും തത്പ്രധാനമല്ല എന്ന് മനസ്സിലാക്കണം. ഇതിലാണിതു ആകാരവത് ബ്രഹ്മ വിഷയാണ് ഈ വാക്യാനി, ആകാരവത്തായ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്ന വാക്യങ്ങൾ തത്പ്രധാന. ആകാരവത് ബ്രഹ്മപ്രധാനമല്ല, സഗുണബ്രഹ്മപ്രധാനമല്ല. ഉപാസനാവിധി പരാണ് ഹി താനി പറയുന്നു. അതിന് ഉപാസനാവിധിയാണ്, ഉപാസനയെ വിധിക്കുകയാണ്. ധാരാളം വാക്യങ്ങളുണ്ട്, അതിൻ്റെ പ്രയോജനം വേറെയാണെന്നർത്ഥം. ഉപാസന വിധിപരാണി താൻ വാക്യാനി തേഷും അസതി വിരോധേ യഥാശ്രുതം ആശ്രയിതവ്യം പറയുന്നു. അവിടെ ഇങ്ങനെയെല്ലാം പറയുമ്പോൾ വിരോധമില്ലെങ്കിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് സ്വീകരിക്കാം. വിരോധമുണ്ടെങ്കിൽ ആ വിരോധത്തെ പരിഹരിച്ചിട്ട് മുഖ്യമായ അർത്ഥത്തെ സ്വീകരിക്കും. ഇവിടെ വിരോധമുണ്ട്, എങ്ങനെ വിരോധം വരുന്നു? അത് നേരത്തെ പറഞ്ഞു, വിരുദ്ധമായ രണ്ട് കാര്യങ്ങളെ ഒരിടത്ത് സംശയിക്കാൻ സാധ്യമല്ല. ഒന്നിൽ തന്നെ പരമാർത്ഥമായി സഗുണത്വവും നിർഗുണത്വവും സ്ഥാപിക്കും, അതാർക്ക് സാധ്യമായ കാര്യമില്ല. ഒന്നിനെ തന്നെ സാകാരവും നിരാകാരവും എന്ന് പറയുക, അത് ആരാലും സാധ്യമായ കാര്യമില്ല. വ്യാഘാത ദോഷം വരും, യുക്തിക്ക് ഭംഗം വരും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ ബലമായി സമർത്ഥിക്കാൻ പോയാൽ ശരിയാവത്തില്ല. രണ്ടും പറയുമ്പോൾ മനസ്സിലാക്കണം, ഒന്ന് ഇതിൻ്റെ പ്രയോജനം വേറെയാണ്. അത് പറയുന്നത് കല്പിതമായ ബ്രഹ്മത്തെക്കുറിച്ചാണ്, പരമാർത്ഥമല്ല എന്ന് മനസ്സിലാക്കണം. അങ്ങനെ തേഷം അസതി വിരോധേ യഥാശ്രിതം ആശ്രയത്തിന്, വിരോധമില്ലെങ്കിൽ എങ്ങനെ പറഞ്ഞോ അതുപോലെ സ്വീകരിക്കാം. സതിത് വിരോധേ തത്പ്രധാനാനി അതത്പ്രധാനേഭ്യോ ബലിയാംസി ഭവന്തി. വിരോധമുണ്ടെങ്കിൽ തത്പ്രധാനത്തിനാണ് പ്രാധാന്യം, അതത്പ്രധാനത്തെ അനുഭവം അപേക്ഷിച്ച്. അപ്പോൾ ബ്രഹ്മസ്വരൂപം എന്താ നിശ്ചയിക്കുന്നു. അപ്പോൾ അവിടെ നിർഗുണ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നു, അത് നിർഗുണ ബ്രഹ്മബോധത്തിന് വേണ്ടി. സഗുണ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നു, അത് ഉപാസനയ്ക്ക് വേണ്ടി. ഇങ്ങനെ വേർതിരിച്ച് മനസ്സിലാകും. അപ്പോൾ പിന്നെ അതിനെ സംശയിക്കേണ്ട ആവശ്യമില്ല. അപ്പം ശ്രുതി താല്പര്യം നിർഗുണ ബ്രഹ്മത്തിലാണെന്ന് തന്നെ വരും. പിന്നെ നിർഗുണ ബ്രഹ്മം, അതിൻ്റെ ഉപാസന തന്നെ വേണം. പിന്നെയോ ജ്ഞാനമാണ്, അതിൻ്റെ ജ്ഞാനമാണ് വേണ്ടത് ഉപാസന. അപ്പോൾ അത് പിന്നെ മറ്റു ഭാഗങ്ങളിൽ പറഞ്ഞു. അതാണ് തത്വസമന്വയാതിൻ്റെ കാര്യം പറഞ്ഞു, അവിടെ അത് പറഞ്ഞു. നിർഗുണ ബ്രഹ്മത്തെ നിങ്ങൾക്ക് ധ്യാനിക്കേണ്ട ആവശ്യമില്ല, കാരണം ധ്യാനിച്ചിട്ട് വിശേഷിച്ച് പ്രയോജനമൊന്നും ഇല്ല. നിർഗുണ ബ്രഹ്മത്തെ ഉപദേശിക്കുന്നത് ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ്. ആ ജ്ഞാനം ധ്യാനം കൊണ്ടുണ്ടാകുന്നതല്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് ജ്ഞാനം ധ്യാനം കൊണ്ടുണ്ടാകത്തില്ല? എന്തുകൊണ്ടാണ്? ആ കാരകമല്ല. പിന്നെ പിന്നെന്താണ് കരകമല്ലെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ജ്ഞാപകമാണ്. ധ്യാനം കൊണ്ട് ജ്ഞാനം ഉണ്ടാകത്തില്ല, എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് അകർത്തൃകമാണ്, കർമ്മത്തിന്റെ ഫലമല്ല, ക്രിയയുടെ ഫലമല്ല, ശ്രവണത്തിന്റെ ഫലമാണ്. ആ അത് വസ്തുതന്ത്രമാണ്, ധ്യാനിച്ചാൽ അതുണ്ടാകത്തില്ല. അങ്ങനെ ഒരു ജ്ഞാനത്തെ കുറിച്ചല്ല പറയുന്നു. വസ്തുതന്ത്രം എന്ന് പറയുമ്പോൾ തത്വം എങ്ങനെയോ അങ്ങനെ ജ്ഞാനം ഉണ്ടാകുന്നു. അതെങ്ങനെ ഉണ്ടാകും? തത്വം എങ്ങനെയോ അതെങ്ങനെ ജ്ഞാനം ഉണ്ടാകും? ആ പ്രമാണത്തിൽ. എന്തിനാ ശ്രവിക്കുന്നത്? പ്രമാണത്തെ. പ്രമാണത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം. പ്രമാണം വസ്തുവിനനുസരിച്ച് പ്രമാണം കൊണ്ട് പ്രമേയം ഉണ്ടാകുന്നു. അവിടെ ധ്യാനത്തിന് യാതൊരു പങ്കുമില്ല. ധ്യാനത്തിലൂടെ ഉണ്ടാകുന്ന ഒരു കാര്യങ്ങൾക്കും ഒരു പങ്കുമില്ല. പ്രമാണം വസ്തു ജ്ഞാനം. അതിന് ഭാഷകാരൻ ലളിതമായൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എന്താ ഉദാഹരണം പറഞ്ഞു? നിങ്ങൾക്ക് എന്താ കേട്ടോണ്ടിരിക്കുന്നത്? വെളിച്ചം കൊണ്ട് വെളിച്ചം കൊണ്ട് രജ്ജു രജ്ജുവായി പോയി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അത് ബോധത്തിലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുന്നു, പിന്നൊന്നും പറയാനില്ല, ഇല്ല എന്ന് പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞു ഇന്ദ്രിയാർത്ഥ സന്നിവേഷം കൊണ്ട് എങ്ങനെയാണോ ഞാനും ഉണ്ടാകുന്നത്. ഇന്ദ്രിയം എന്ന് പറയുന്നത് പ്രത്യക്ഷ പ്രമാണമാണ്. മുമ്പിലിരിക്കുന്ന വസ്തു ഇന്ദ്രിയാർത്ഥ സന്നിവേഷം ഉണ്ടാകുമ്പോൾ എന്തുണ്ടാകുന്നു, ജ്ഞാനം ഉണ്ടാകുന്നു. എന്റെ മുമ്പിലിരിക്കുന്ന പുസ്തകമാണ്, ഇതിനെക്കുറിച്ച് ബോധമുണ്ടാകാൻ പ്രമാണം മതി. പിന്നെ അതിൻ്റെ മറ്റ് വെളിച്ചം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വേണം. പ്രമാണത്തിൽ നിന്നാണ് ആ പ്രമേയം ഉണ്ടായത്. എനിക്ക് ആ ബോധം ഉണ്ടാകുന്നതിന് ധ്യാനിക്കണോ കണ്ണടച്ച്? ഇനി കണ്ണടച്ച് ധ്യാനിച്ച ബോധം ഉണ്ടാവും, ഉണ്ടാവും, സംശയമുണ്ടോ? അതിന് സംശയമുണ്ടോ? എൻ്റെ മുമ്പിലിരിക്കുന്ന വസ്തുവിന് ഇത് പുസ്തകമാണോ എന്നുള്ള ബോധം ഉണ്ടാകുന്നതിന് ഞാൻ കണ്ണടച്ച് ധ്യാനിച്ച ഉണ്ടാവും? ഇന്ദ്രിയാർത്ഥ സന്നിവേഷം കൊണ്ടുണ്ടോ? എന്തുകൊണ്ട്? പ്രമ ഉണ്ടാകുന്നത് പ്രമാണത്തിൽ നിന്നാണ്. അപ്പൊ ഇതും പ്രമാത്മകമായ ജ്ഞാനമാണ്. അപ്പൊ അതിൽ നിന്നേ ഉണ്ടാകത്തുള്ളൂ. അതാണ് അതിന്റെ ഏറ്റവും ലളിതമായ വ്യക്തി. അതുകൊണ്ട് സഗുണബ്രഹ്മത്തെയും മറ്റു സംബന്ധിച്ച് അങ്ങനെയാണ്. അവിടെ എന്താണ് ഉപാസനയ്ക്ക് പ്രയോജനങ്ങൾ പലത് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഹിരണ്യഗർഭലോകത്തിലെത്തിച്ചേരണം, അതിനുകൊണ്ട് ഹിരണ്യഗർഭ ഉപാസന എന്നൊക്കെ പറയുന്നു. അതിൻ്റെ പ്രയോജനം വേറെയാണ്. അത് തത്വജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള ഉപാസനകൾ, തത്വജ്ഞാനത്തിന് വേണ്ടിയിട്ടല്ല ഉപാസിക്കുന്നത്. അതിന് പ്രയോജനങ്ങൾ പ്രത്യേകം പ്രത്യേകം പറയുന്നു. ഇന്ന ഉപാസമുണ്ടല്ലോ, അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ സാകാരം എവിടെയെല്ലാം നിർദ്ദേശിക്കുന്നു അതെല്ലാം അതപ്രധാനമാണ്, ഉപാസനാ പ്രധാനമാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ പലപ്പോഴും തോന്നും ഇതൊക്കെ എന്തിനാ വീണ്ടും പറയുന്നത് എന്ന് തോന്നും. പക്ഷേ കേൾക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ആദ്യം പറയുന്നതാണെങ്കിൽ പിന്നെ വീണ്ടും പറയുന്നതിൽ അർത്ഥം പറയുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നതിലൊരർത്ഥമുണ്ട്. എന്നും ഇത് പുതുമയുള്ളതാണ്. വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ ബോധത്തിൽ വരുന്നില്ലെങ്കിൽ പ്രധാനമായ കാര്യങ്ങൾ അറിയണം എന്നാണ്. ഇല്ലെങ്കിൽ പിന്നെ എന്താ ഭാഷയും ചർച്ച ചെയ്യുന്നതിൽ എന്താ ഒരു അർത്ഥമുള്ളത്? മനസ്സവിടെ എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പം നേരത്തെ പറഞ്ഞിടത്ത് പോകേണ്ടി വരും. എന്താണോ മനസ്സതിന് പറ്റിയതായിരിക്കും ഇവിടെ വരണം. അതുകൊണ്ട് ഇവിടെ പറയുന്നു തത്പ്രധാന വാക്യങ്ങൾ, തത്വത്തെക്കുറിച്ച് പറയുന്ന വാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ തത്വമായി യഥാർത്ഥമായി ബോധിപ്പിക്കുന്ന വാക്യങ്ങൾ. ആ വാക്യങ്ങളിൽ നിന്ന് ആ ബോധം ഉണ്ടാകുന്നു. ഇനി അതിനെ മറ്റു തരത്തിൽ പറയുന്ന വാക്യങ്ങൾ, അത് ഉപാസിക്കുക, അതിനെന്ത് ഫലം പറഞ്ഞിരിക്കുന്നു ആ ഫലം അതുണ്ടാവും. ഇതിനെ സമുച്ചയിക്കാനും കഴിയത്തില്ല. തത്പ്രധാനം അതത്പ്രധാനം വരുമ്പോൾ ഏതിനാ ബലം വരുന്നു? തത് പ്രധാനത്തിനാണ്. ഇതൊക്കെ മീമാംസയുടെ ന്യായങ്ങളാണ്. ഇവിടെ ഉപയോഗിക്കുന്ന ന്യായങ്ങളെല്ലാം പൂർവ്വമീമാംസയുടെ ന്യായങ്ങളാണ്. തത്പ്രധാന അതത്പ്രധാനം വരുമ്പോൾ തത്പ്രധാനത്തിന് ബലം. അത് ലോകവ്യവഹാരത്തിലും അങ്ങനെ തന്നെയാണ്. അതാണ് സത്യത്തെ വിരോധ തത്പ്രധാന ഇനി അതത് തത്പ്രധാന ഇനി അതത്പ്രധാനേഭ്യോ ബലിയാംസി ഭവന്തി. തത്പ്രധാന വാക്യങ്ങൾ അതത്പ്രധാന വാക്യങ്ങളപേക്ഷിച്ച് ബലമുള്ളതാണ്. ഏഷ വിനിഗമനായാം ഹേതു. ഇവിടെ വിനിഗമനാവിരഹം എന്ന് പറയുന്ന ദോഷമാണ് പൂർവക്ഷി പറയുന്നത്. ഏതെങ്കിലും ഒന്നിനെ സമർത്ഥിക്കുന്നതിനുള്ള യുക്തിയില്ല. നിർഗുണ അർത്ഥത്തെ എടുക്കണോ സഗുണാർത്ഥത്തെ എടുക്കണോ പറയുന്ന ഇവിടെ അങ്ങനെ ഒരു പക്ഷത്തെ സമർത്ഥിക്കുന്നതിനുള്ള യുക്തിയുണ്ട്, പല യുക്തികളുമുണ്ട്. ഒന്നാണ് പറയുന്നത് തത്പ്രധാനം അതത്പ്രധാനം വിരോധം. പല യുക്തികളും വെച്ച് നോക്കുമ്പോൾ ഇവിടെ നിർഗുണമായ തത്വത്തെ ബോധിപ്പിക്കുന്നതിനാണ് പ്രധാനം. അപ്പം അതാണ് ശ്രുതിയുടെ മുഖ്യമായ സിദ്ധാന്തം. അപ്പോൾ അതുകൊണ്ടാണിത് ചർച്ച ചെയ്യേണ്ടി വന്നത്. അർജുനൻ പറയുന്ന പോലെ വ്യാമിശ്രേണൈവ വാക്യേന ബുദ്ധിം മോഹയസൈവമേ. അപ്പം ഇത് എല്ലാ ഉപദേശങ്ങളിലും വരും. ഇനി ശ്രുതി ഉപദേശിച്ചാലും ഗുരുക്കന്മാരുപദേശിച്ചാലും ശരി, കേൾക്കുന്നവരെ സംബന്ധിച്ചിടത്ത് വ്യാമിശ്രമായ വാക്യങ്ങളെന്ന് തോന്നും. കാരണം അവരൊക്കെ ഉപദേശിക്കുന്നത് സന്ദർഭങ്ങളനുസരിച്ചും വ്യക്തികളെ ആശ്രയിച്ചും കാലദേശങ്ങൾക്കനുസരിച്ചുമാണ്. അപ്പം മുമ്പ് പറഞ്ഞതിന് വിരുദ്ധമാണല്ലോ ഇവിടെ പറയുന്നത് എന്നിങ്ങനെ തോന്നും. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ശ്രോതാവ് അവൻ്റെ യുക്തി ഉപയോഗിക്കണം. അവൻ്റെ യുക്തി ഉപയോഗിക്കാന്ന് വെച്ചാൽ അതിനെ ദേശകാലങ്ങൾക്ക് അനുസരിച്ച് വ്യക്തിക്കനുസരിച്ച് മനസ്സിലാക്കുമ്പം വിരോധങ്ങൾ പരിഹരിക്കും. അതുതന്നെയാണ് ഭാഷകാരൻ ഇവിടെ ചെയ്യുന്നത്. മനസ്സ് പലതുണ്ടെങ്കിൽ ഉപദേശവും പലതായിരിക്കും. യേന ഉപേക്ഷ വിശ്രുതിഷു സതീഷു അനാകാരമേവ ബ്രഹ്മ വധാര്യത്തെ എന്ന പുനർ വിപരീതമിതി. അതുകൊണ്ട് രണ്ടു തരത്തിലുള്ള ശ്രുതികളും ഉണ്ടെങ്കിലും അനാകാര ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്ന ശ്രുതി ആണ് തത്വത്തെ ബോധിപ്പിക്കുന്നതെന്ന് നിശ്ചയിക്കുന്നു. ഉപേക്ഷവി ശ്രുതീഷു രണ്ടു തരത്തിലുള്ള ശ്രുതികളുണ്ടെങ്കിലും സതീഷു അനാകാരമേവ ബ്രഹ്മ അവതാരിയതേ. ഇപ്പൊ ശ്രോതാവിന് അവധാരണം എന്ന് പറഞ്ഞാൽ നിശ്ചയം ഉണ്ടാകേണ്ടത് തത്വത്തിലാണ്. ആ തത്വമാണ് അനാകാര ബ്രഹ്മം എന്ന പുനർവിപരീതം. അല്ലാതെ സഗുണബ്രഹ്മമാണ് സത്യം എന്ന് ധരിച്ചു കളയുന്നു. ഇത് ഭാഷ്യകാരന്റെ സിദ്ധാന്തം അനുസരിച്ച്. മറ്റു പലരും പറയും സഗുണവും സ്വീകരിക്കാം നിർഗുണവും സ്വീകരിക്കാം, ദോഷമൊന്നുമില്ല, ഈശ്വരന് അതെല്ലാം ചേരും, അങ്ങനെയെല്ലാം വ്യാഖ്യാനം വേറെ വരും. കാത്തർഹി ആകാരവത് വിഷയാണാം ശ്രുതീനാം ഗതി. ആകാരവത് വിഷയം ആകാരത്തെക്കുറിച്ച് പറയുന്ന ശ്രുതികളുടെ ഗതി എന്താണ് എന്നുവെച്ചാൽ അതെല്ലാം വ്യർത്ഥമാകുമോ? ശ്രുതിയുടെ ഗതി എന്താണെന്നാണ്, ശ്രുതിയുടെ താത്പര്യം എന്താണ്, ശ്രുതിയുടെ പ്രാമാണികത എന്താണ് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് പറയുന്നത് ഗതി എന്ന്. ഇത്യദഹ പ്രകാശവച്ച അവയർഥ്യാ യഥാ പ്രകാശ സൗര ചാന്ദ്രമസോ വാ വ്യപ്യവതിഷ്ഠമാനോ അങ്കുല്യാദിപാധി സംബന്ധ തേഷു ഋജു വക്രാദിഭാവം പ്രതിപദ്യമാനേഷു തദ്ഭാവം ഇവ പ്രതിപദ്യതേ ഏവം ബ്രഹ്മാവി പ്രതിവ്യാധി പൃഥിവ്യാധി ഉപാധി സംബന്ധ തദാകാരതാം ഇവ പ്രതിപദ്യതേ തദാലംബനോ ബ്രഹ്മണ ആകാര വിശേഷ ഉപദേശ ഉപാസനാർത്ഥോ എന്ന വിരുദ്ധ്യതേ. അപ്പൊ ഇവിടെ പറയുന്നത് സഗുണവും നിർഗുണവും തമ്മിൽ യാതൊരു വിരോധവുമില്ല. നിർഗുണത്തെ പരമാർത്ഥമായി സ്വീകരിക്കുകയും സഗുണത്തെ കൽപ്പിതമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ വിരോധം വരുന്നില്ല. സഗുണവും നിർഗുണവും അംഗീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം വിരോധം വരുന്നില്ല. ഒന്നിനെ സത്യമായി സ്വീകരിക്കുക, മറ്റൊന്നിനെ കൽപ്പിതമായി സ്വീകരിക്കുക. സത്യത്തിൽ സത്യമല്ലാതൊന്നിരിക്കുന്നതിന് വിരോധമില്ല. അതേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാറിന് ചോദിക്കാറുണ്ടല്ലോ, ബ്രഹ്മം നിർഗുണമാണ്, നിരാകാരമാണ്, അതിലെങ്ങനെ സഗുണമുണ്ടായി? നിങ്ങൾ പറയുന്നു നിരാകാരം. എങ്ങനെ ഉണ്ടായി? ഇത് സാറിന് ചോദിക്കുന്നൊരു ചോദ്യമാണ്. എല്ലാവരും നിർഗുണം ബ്രഹ്മത്തിൽ എങ്ങനെ പ്രപഞ്ചമുണ്ടായി, നിർഗുണം ബ്രഹ്മത്തിൽ എങ്ങനെ സഗുണമുണ്ടാകും? അങ്ങനെ ഒരു ചോദ്യത്തിന് അദ്വൈതത്തിൽ യാതൊരു അവസരവുമില്ല. എന്തുകൊണ്ടാണ് ഉണ്ടായിട്ടില്ലേ? അത് തന്നെ. അതുകൊണ്ടെന്താ വിരോധം? കൽപ്പിതം എങ്ങനെ ഉണ്ടാകും എന്നാ ചോദിക്കുന്നു. ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞാൽ മതി. അതുണ്ടായി കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമല്ല. എന്തുകൊണ്ടുണ്ടായി എന്നുള്ള ഒരു ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല. എന്തുകൊണ്ടില്ലെന്നുള്ളതാണ്. അത് തന്നെ വാസ്തവത്തിലില്ല. കൽപ്പിതത്തിന്റെ അർത്ഥമാണ് വാസ്തവത്തിലില്ല. അതല്ലേ ചോദിക്കുന്നത്. നിർഗുണമായ നിങ്ങളെ ബ്രഹ്മത്തിൽ എങ്ങനെ മായ ഉണ്ടാകും എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ലെന്നാ പറയുന്നത്. എന്തുകൊണ്ട്? അനിർവചനീയം എന്ന് പറയുന്നത് ആണ് കൽപ്പിതം എന്ന് പറയുന്നതല്ല ഒരർത്ഥം തന്നെ. ചോദ്യത്തിന്റെ ഉത്തരവല്ല. ചോദ്യത്തിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടാ ചോദിച്ചത്? ചോദ്യത്തിന്റെ സമാധാനം എന്തെന്ന് ഞാൻ അത് നിങ്ങൾ ഈ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അത് തന്നെ സമാധാനം. അതാണ് അതിന്റെ സമാധാനം. പഴയ കാലത്ത് അങ്ങനെ ഒരു ധാരണയുണ്ടായി, പുരുഷ ബുദ്ധിയാണ് കേമം, അതെല്ലാം ഇവിടെ നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പുരുഷബുദ്ധി എന്ന് പറയുന്നത് പെൺബുദ്ധിയെ അപേക്ഷിച്ച് വെറും ചവറാണ്. നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറും ഒരു അഭിമാനം മാത്രമാണ്. ബുദ്ധി കൂടിയവരാണ്, ഒരു കാര്യമില്ല. അവിടെ ശങ്കരാചാര്യർക്ക് പോലും തെറ്റുപറ്റി. ശങ്കരാചാര്യൻ വിചാരിച്ചിരുന്ന എന്താണ്? സ്ത്രീക്ക് ബുദ്ധിയില്ലെന്നാണ്. അതായത് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്ന ആളുടെ മനസ്സിൽ ധരിച്ചിരിക്കുന്ന രണ്ടും തമ്മിൽ എന്തോ വിരോധമുണ്ടെന്നാണ്. ആ വിരോധമുണ്ടെന്ന് മനസ്സിൽ ധരിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. നിർഗുണത്തിൽ എങ്ങനെ സഗുണം വന്നു? ഏതുപോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറയുന്നു, ഇവിടെ ഇപ്പോൾ രാത്രിയാണ്. അതങ്ങനെ ഇപ്പോൾ രാത്രിയാവും, സൂര്യൻ ഉദിച്ച് നീക്കിയല്ലേ, പകലല്ലേ എന്ന് പറയുമ്പോൾ പറയുന്ന ആളുടെ മനസ്സിൽ ഉറപ്പുണ്ട്, ഇവിടെ പകലും രാത്രിയും തമ്മിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. പകലും രാത്രിയും തമ്മിൽ വിരുദ്ധമാണെന്നുള്ള ഒരു ധാരണ മനസ്സിലുള്ളതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. ധാരണ ശരിയുമാണ്. ഒരു സ്ഥലത്ത് ഒരേ സമയത്ത് രണ്ടും കൂടെ സംഭവിക്കത്തില്ല. ഭൂമിയുടെ മറുഭാഗത്ത് ഇരുട്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കാം, ഇവിടെ രണ്ടും കൂടെ സമ്മതിക്കാൻ പറ്റത്തില്ല. കാരണം ആ വിരോധം പ്രസിദ്ധമാണ്, ലോകപ്രസിദ്ധമാണ്, എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു വിരോധത്തെ മനസ്സിൽ കണ്ടിട്ടാണ് ചോദിക്കുന്നത്, നിർഗുണത്തിൽ എങ്ങനെ സഗുണം ഉണ്ടാകും? ഇവിടെ ഭാഷകാരം പറഞ്ഞു വരുന്നത് മുഴുവൻ അതാണ്. എന്താണോ അവിടെ വിരോധം ഇല്ല, നിർഗുണവും സഗുണവുമായിട്ട് വിരോധമില്ല. അതായത് സത്യവും കൽപ്പിതവുമായിട്ട് വിരോധമില്ല. അങ്ങനെ ഒരു രണ്ട് സത്യങ്ങൾ തമ്മിലാണെങ്കിൽ രണ്ട് യാഥാർത്ഥ്യങ്ങൾ തമ്മിലാണെങ്കിൽ നമുക്ക് വിരോധത്തെ പറയാം. കാക്ക ഉലൂകങ്ങൾ തമ്മിൽ വിരോധമുണ്ട്. കാക്കയെ കണ്ടാൽ മറ്റവന് പഠിക്കത്തില്ല, മറ്റവനെ കണ്ടാൽ മറ്റവനും പഠിക്കത്തില്ല, വിരോധമുണ്ട്. ഒരു സ്വാമിയെ കണ്ടാൽ വേറൊരു സ്വാമിക്ക് പിടിക്കത്തില്ല, വിരോധമുണ്ട്. ഇവിടെയൊക്കെ ശാശ്വത വൈരമാണ്, നിരന്തര വൈരമുണ്ട്. ഇത് രണ്ടും എന്താണ്? രണ്ടിനും വ്യാവഹാരികമായ സത്യമുണ്ട്, ഇവിടെ വിരോധം വരും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒന്ന് പരമാർത്ഥവും മറ്റൊന്ന് കൽപ്പിതവുമാണ്. ഇത് രണ്ടും തമ്മിൽ വിരോധമില്ല. വിരോധമില്ലെങ്കിൽ പിന്നെ എന്തിനു വന്നു എന്ന് ചോദിക്കുന്ന യാതൊരു അർത്ഥവുമില്ല. വിരോധമില്ലെന്ന് മാത്രമല്ല, സത്യത്തെ ആശ്രയിച്ചു മാത്രമേ കൽപ്പിതത്തിന് നിലനിൽക്കാൻ പറ്റൂ എന്നുമ്പോൾ പലതവണ ഇത് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ഒന്നിനെ ആശ്രയിച്ച് മറ്റൊന്ന് നിൽക്കുമ്പോൾ വിരോധം വരാൻ പറ്റില്ല. ഇരിക്കുന്ന കസേരയെ ആശ്രയിച്ചിട്ടാണ് ഞാനിത് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം എൻ്റെ ഈ ഇരിപ്പും കസേരയുമായിട്ട് വിരോധമില്ല. ഇതിനും ആണി ഇറച്ചു വെച്ചാൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അറിയാം വിരോധം എന്താണെന്ന്. ഇപ്പോൾ എന്തായാലും വിരോധമില്ലാതെ കൊണ്ടാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ട്? ഇതിനെ ഞാൻ ആശ്രയിച്ചിരിക്കുന്നു. ആശ്രയീഭാവം വരുന്നിടത്ത് വിരോധം വരത്തില്ല. കൽപ്പിതമായത് ബ്രഹ്മത്തെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പം ഈ ലോകത്ത് ആത്യന്തികമായ വിരോധം ഇല്ല എന്ന് പറയാൻ ഈ ഒരു സ്ഥാനമേ ഉള്ളൂ. നിർഗുണമായ ബ്രഹ്മവും മായയും മായാകാര്യങ്ങളും ഒരു കാരണവശാലും വിരോധമില്ല. അതുകൊണ്ട് അവിടെ ഇരിക്കും, അവനാശ്രയിച്ചിരുന്നു. പക്ഷെ ഇതിന് വിരോധമായൊരു സാധനമുണ്ട്. എന്താണത്? എന്താണ് വിരോധം ഉള്ളത്? കൽപ്പിതമായ സഗുണ ബ്രഹ്മത്തിൽ സത്യത്വ ബുദ്ധി ഇതിന് വിരുദ്ധമാണ്. അത് തന്നെ. അപ്പൊ നേരത്തെ പറഞ്ഞ പിൻവലി ചാണുങ്ങൾക്കും ബുദ്ധിയുണ്ട്. കുറച്ച് താമസിക്കുമെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ കൽപ്പിതത്തിന് വിരോധമാണ് സത്യത്വ ബുദ്ധി, അല്ലാതെ അതിന്റെ ആശ്രയമല്ല. അത് മനസ്സിലാക്കണം, അത് പറഞ്ഞതാണ്. പക്ഷെ ചിലരെങ്കിലും മനസ്സിലാക്കുന്നുണ്ട്. അവിടെ ഏതെങ്കിലും മുക്കിലും മൂലയിലും നിന്ന് സമാധാനം വരുന്നുണ്ടല്ലോ. അപ്പൊ തീരെ പ്രയോജനമില്ലാത്ത പണിയല്ല. പിന്നെ എന്തായാലും ഉറക്കം തൂങ്ങികളിൽ നിന്നൊരു സമാധാനം പ്രതീക്ഷിക്കേണ്ട. ഉറങ്ങിക്കൊണ്ട് തന്നെ ആയിരിക്കും. ഉണർന്നിരിക്കുന്നവരിൽ നിന്ന് സമാധാനം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ നിർഗുണത്തെ ആശ്രയിച്ചിരിക്കുന്നു. കൽപ്പിതമായതല്ല മായയും മായാകാര്യങ്ങളുമല്ല. അവിടെ വിരോധമില്ലാത്തതുകൊണ്ട് അതിങ്ങനെ തുടരുന്നു. അതല്ലേ പറയുന്നത് അനാദിയാണ് അനന്തമാണ് എന്നെല്ലാം പറയുന്നതല്ലേ? ഭക്ഷ്യകാരോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും യുക്തിക്കോ അനുഭവത്തിനോ നിരക്കാത്ത കാര്യങ്ങളല്ല. ഇത് അല്ല യുക്തിയെങ്കിൽ പിന്നെ ലോകത്തിൽ എന്താ യുക്തി എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? യുക്തി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാതെ വരും. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ചിന്തിക്കാതെ ചോദിക്കുന്നു. അങ്ങനെ ചോദ്യം ചോദിക്കുന്നവർക്ക് യുക്തിയും നിഷേധിക്കാൻ പറ്റത്തില്ല. എന്നാൽ അതിന് വിരോധം വരുന്ന എന്തുമായിട്ട്? തത്വജ്ഞാനവുമായിട്ട് വിരോധം വരുന്നു. തത്വജ്ഞാനം വന്നാൽ പിന്നെ അവിടെ മായയ്ക്ക് യാതൊരു സ്ഥാനമില്ല. മായയ്ക്കും മായാകാര്യങ്ങൾക്കും പിന്നെ നിലനിൽപ്പില്ല. എന്തുകൊണ്ട്? അവിടെ വിരോധമുണ്ട്. അതുകൊണ്ട് ആണ് പറയുന്നത് തത്വജ്ഞാനം എല്ലാ കൽപ്പനകളെയും ബാധിക്കുന്നു. എന്ന് പറയുന്ന അതുകൊണ്ടാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറക്കരുതെന്ന് ഞാൻ പറയത്തില്ല, അറിഞ്ഞിരിക്കണം എന്നാ പറയുന്നു. അറിഞ്ഞാ പിന്നെ അതാണ് വ്യത്യാസം. അറിഞ്ഞാൽ പിന്നെ ഓർമ്മിക്കേണ്ട ആവശ്യമില്ല, പഠിച്ചാൽ പിന്നെ ഓർമ്മിക്കേണ്ടി വരും, മറക്കുകയും ചെയ്യും. അതിൻ്റെ വ്യത്യാസം അറിവും പഠനയും തമ്മിൽ, പഠനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പഠനം എന്ന് പറയുന്നത് ഉപാസനയാണ്. ഉപാസന എന്ന് പറയുന്നത് അതാണ് വ്യത്യാസത്തെ പറയുന്നത്. അപ്പോൾ അതറിയേണ്ട കാര്യമാണ്. ഇത് ഉപാസന എന്ന് അറിയണം. അപ്പോൾ അറിവ് എന്ത് ചെയ്യുന്നു? മായ ബാധിക്കപ്പെടുന്നു. അവിടെ വിരോധമുണ്ട്. അപ്പോൾ അറിവിനെയാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ എന്ത് പറഞ്ഞപ്പോഴാണ് അവിടെ പോയത്? അവധാരിയതേ, നിശ്ചയം എന്ന് പറയുന്നു. അവധാരണ അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവധാരണ വരുമ്പോൾ സഗുണവും നിർഗുണവും തമ്മിൽ വിരോധമൊന്നുമില്ല. നിർഗുണത്തിൻ്റെ ഒരു ഭാഗത്ത് സഗുണം ഇരുന്നോട്ടെ, എന്താ ത്രിപാദസ്യ അമൃതം ദിവി എന്നല്ലേ പറയുന്നു. അതിൻ്റെ ഒരു അംശത്തിൽ മായയോ മായാ കാര്യങ്ങളോ ഒക്കെ ഇരിക്കുന്നുണ്ടെന്നും ദോഷമില്ല. അതിൻ്റെ പേരിൽ ഈ സഗുണത്തെ ചുമന്നുകൊണ്ട് കിടക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതിനുള്ള വിവരം ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. വിവരം, വിവേകം, ധൈര്യം എല്ലാം വേണം. ധൈര്യവും വേണം. അതുകൊണ്ട് ആ അതിൻ്റെ അവധാരണ നിശ്ചയത്തിൽ എങ്ങനെ നിശ്ചയിക്കും? അനാകാരമേവ, നിർഗുണത്തെ തന്നെ നിശ്ചയിക്കുന്നു എന്ന പുനർവിപരീതം പറയും. മറിച്ച് സഗുണമാണ് യഥാർത്ഥമെന്ന് അങ്ങനെ നിശ്ചയിക്കാം. അങ്ങനെ നിശ്ചയിച്ചുകഴിഞ്ഞാൽ അത് വിപരീത ബുദ്ധിയാണ്. വിപരീത ബുദ്ധി വരരുത് എന്നാണ്. അതുകൊണ്ടാണ് നിശ്ചയം എന്ന് പറയുമ്പോൾ അവിടെ അജ്ഞാന സംശയ വിപര്യങ്ങളെ നിഷേധിക്കുന്നു. അതിൽ വിപരീയം, അതാണ് വിപരീത ബുദ്ധി, ആണ് ഏറ്റവും കുഴപ്പം പിടിച്ചത്. അത് ഉറച്ചു പോവുകയാണ്. സംശയം എന്ന് വെച്ചാൽ മാറും, അതോ ഇതോ എന്നല്ലേ. ഒന്നും ഉറച്ചിട്ടില്ലല്ലോ. അജ്ഞാനം എന്ന് പറയുമ്പോൾ പിന്നെ ബോധശൂന്യത, അവിടെ ഒരു ബോധമില്ല, സുഷുപ്തി പോലെ. പക്ഷെ വിപരീത നിശ്ചയ അപകടമാണ്. ആ വിപരീത നിശ്ചയം കൊണ്ടാണ് സാകാരത്തിൽ സത്യത്വ ബുദ്ധി വരുന്നത്. അങ്ങനെ വിപരീത ബുദ്ധി വരാൻ പാടില്ല എന്ന് പറയും. എന്നെല്ലാം പറയുമ്പോൾ ഈ പറയുന്നത് തന്നെ ഗ്രഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ബാക്കി പറഞ്ഞിട്ടെന്താ കാര്യം? അതാണ് ഇതിൻ്റെ ഒരു ശൃണ്ണന്തോവി ബഹവോ എന്ന വിദ്യു എന്ന് ശ്രുതി എന്ന് പറയുന്നത് കൊണ്ടാണ്. എല്ലാവരും ബുദ്ധിമാന്മാരാണ്, പക്ഷെ ആർക്കും ബോധമില്ല. ബുദ്ധിയുള്ളവന് ബോധം വേണ്ടേ? അതാ കുഴപ്പം. ഏന ഉഭീഷു വിശ്രുതീഷു സതീഷു, ഈ രണ്ടു തരത്തിലുള്ള ശ്രുതികളുള്ളപ്പോ അനാകാരമേവ ബ്രഹ്മ അവതാരിയത്തെ, അനാകാര ബ്രഹ്മത്തിലാണ് നിശ്ചയം വരുന്നത് എന്ന പുനർവിപരീതം. വിപരീതത്തിൽ ബുദ്ധിയില്ല. കാത്തർഹി ആകാരവത് വിഷയാണ് ശ്രുതിയാണ് ഗതിരിത്യതാഹ യ പ്രകാശ സൗര ചാന്തമസോ വാ വേദവ്യാപ്തി അവതിഷ്ഠമാന. ഒരു ഉദാഹരണം പറയുന്നു, പ്രകാശത്തെ എടുക്കാം. ഒരു മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട്, സൗരചാന്ദ്രമസോ, സൂര്യന്റെ പ്രകാശമായിക്കോട്ടെ ചന്ദ്രന്റെ പ്രകാശമായിക്കൊള്ളട്ടെ, വേദവ്യാപ്തി അവതിഷ്ഠമാന, ആകാശം നിറഞ്ഞിരിക്കുകയാണ്. നമ്മൾ കാണുന്നിടത്തെല്ലാം പ്രകാശമുണ്ട്. അങ്കുല്യാദി ഉപാധി സംബന്ധ, അങ്കുലി തുടങ്ങിയ ഉപാധിയുടെ സംബന്ധം വരുന്നു പ്രകാശത്തിന്. എന്ന് വെച്ചാൽ വിരളിൽ പ്രകാശം പതിക്കുന്നു, മേശപ്പുറത്ത് പ്രകാശം പതിക്കുന്നു, വൃത്തത്തിലിരിക്കുന്ന ഒരു വസ്തുവിൽ പ്രകാശം പതിക്കുന്നു, ചതുരത്തിലിരിക്കുന്ന വസ്തുവിൽ പ്രകാശം പതിക്കുന്നു, നീളത്തിലിരിക്കുന്ന വസ്തുവിൽ പ്രകാശം പതിക്കുന്നു, അണുവായിരിക്കുന്ന ഒരു വസ്തുവിൽ പ്രകാശം പതിക്കുന്നു. എവിടെയൊക്കെ പ്രകാശം പതിക്കുന്നു? ഉപാധി സംബന്ധ തേഷു ഋജു വക്രാദിഭാവം പ്രതിപദ്യമാനേഷു. ആ പ്രകാശത്തെ നമ്മൾ കാണുന്നത്, ആ പ്രകാശം പതിച്ചിരിക്കുന്ന വസ്തുവിന്റെ ആകൃതിയിലാണ് കാണുന്നത്. അങ്ങനെ കാണുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രകാശത്തിന്റെ സഹായത്തോടുകൂടി ആ വസ്തു നമ്മൾ ചതുരാകൃതിയിൽ, വൃത്താകൃതിയിൽ, ദീർഘാകൃതിയിൽ എല്ലാം ഗ്രഹിക്കുന്നു. അങ്ങനെ ആകൃതിയിൽ ഗ്രഹിക്കുന്നതിന് അവിടുത്തെ പ്രകാശം കാരണമാണ്. അന്ധകാരമാണെങ്കിൽ അങ്ങനെ ഗ്രഹിക്കാൻ പറ്റും. നമ്മൾ അതിനെ കാണുന്ന സമയത്ത് അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല, ഇത് മേശയാണ്, ഇത് മേശപ്പുറത്തുള്ള പ്രകാശമാണ്, അങ്ങനെ ചിന്തിക്കാറില്ല. പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, മേശയെക്കുറിച്ച് നമുക്ക് ബോധം ഉണ്ടാകുന്നത് ചതുരാകൃതിയിലാണ്. അവിടുത്തെ പ്രകാശത്തെ നമ്മൾ അറിയുന്നത് ചതുരാകൃതിയിലാണ്. അവിടെയുള്ള ഒരു വൃത്തത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ റൗണ്ട് ടേബിൾ, വൃത്താകൃതിയിൽ. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. പ്രകാശത്തിന് പ്രത്യേകിച്ച് ഒരു ആകൃതിയില്ല, പക്ഷെ പ്രകാശം പതിച്ച പ്രതലത്തിനനുസരിച്ച് ഒരാകൃതിയെ നമ്മൾ ഗ്രഹിക്കുന്നു. അത് ചോദിക്കാം, വസ്തുവിന്റെ ആകൃതിയല്ലേ ഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കാം. പ്രകാശത്തിന് എന്താകൃതിയാണ് ഗ്രഹിക്കുന്നത്? നമ്മളിവിടെ കാണുന്ന വസ്തുവിന്റെ ആകൃതിയല്ലേ? ശരി, ആ വസ്തുവിന്റെ ആകൃതിയെ പ്രകാശമില്ലാതെ ഗ്രഹിക്കുന്നില്ലല്ലോ. പ്രകാശത്തിന്റെ സഹായത്തോടുകൂടി മാത്രമേ കണ്ണുകൊണ്ട് ഗ്രഹിക്കാൻ പറ്റൂ. ശരി, കണ്ണടച്ചിട്ട് കൈകൊണ്ട് തപ്പിത്തടഞ്ഞറിയാം, പക്ഷെ അതിനെക്കുറിച്ചല്ല ഇവിടെ പറയും. കണ്ണുകൊണ്ട് കാണുമ്പോൾ പറയുകയാണ്. അപ്പോൾ പ്രകാശ കൂടാതെ വസ്തുവിനെയാണോ കണ്ണുകൊണ്ട് ഗ്രഹിക്കുന്നത്? അപ്പൊ ചതുരാകൃതി ഗ്രഹിക്കുന്ന എന്താ? ആ പ്രകാശത്തെയാണ്. എന്നുവെച്ചാൽ കേവല പ്രകാശമല്ല, ആ വസ്തുവിനനുസരിച്ച് വസ്തുവിനോട് സംയോഗത്തിലിരിക്കുന്ന, ചതുരാകൃതിയിൽ സംയോഗത്തിരിക്കുന്ന ആ പ്രകാശത്തെ ഗ്രഹിക്കുന്നു. എന്നാലേ വസ്തുവിന്റെ ജ്ഞാനം ഉണ്ടാകത്തുള്ളൂ, കണ്ണുകൊണ്ട് അറിവുണ്ടാകത്തുള്ളൂ. അതങ്ങനെ പറയാൻ കാരണം, ആകാശത്തിൽ പ്രകാശം വ്യാപിച്ചിരിക്കുന്ന ആകാശത്തിൽ നോക്കിയാൽ അവിടെ പ്രകാശത്തിന് ചതുരാകൃതിയില്ല, വൃത്താകൃതിയില്ല. ഇവിടെ കാണുന്ന വിഷയത്തിൽ കാണുന്ന ആകൃതികളൊന്നുമില്ല. പക്ഷേ ഉപാധികളിലേക്ക് നോക്കുമ്പം ആ ഉപാധിയുടെ ആകൃതിയിലാണ് അങ്കുലി ഉദാഹരണം പറഞ്ഞു. അങ്കുലി നോക്കുമ്പോൾ അത് ഉരുണ്ടായിരിക്കുന്നു. അവിടെ പ്രകാശത്തെ നമ്മൾ കാണുന്നത് അങ്കുല്യ ആകൃതിയിലാണ് പ്രകാശത്തെ ഗ്രഹിക്കുന്നത്. അങ്കുലി മാറ്റിക്കഴിഞ്ഞാലോ പിന്നെ അവിടെ അങ്കുല്യ ആകൃതി പ്രകാശത്തെ കാണത്തില്ല, കേവല പ്രകാശത്തെ. അത് നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് വസ്തുവിനെ മാറ്റിയിട്ട് അവിടെ നോക്കണം. അംഗുലി നോക്കുന്നു, അങ്കുല്യാകൃതിയിലാണ് പ്രകാശം. അംഗുലി അവിടെ നിന്ന് മാറ്റിയിട്ട് അവിടെ നോക്കുക, അവിടെ അങ്കുല്യാകൃതിയിലുള്ള പ്രകാശം കാണും. പ്രകാശം കാണും, അതിനാകൃതിയില്ല. വിശേഷിച്ചൊരാകൃതി പറയാൻ പറ്റില്ല. ആകൃതി പറയണമെങ്കിൽ ആ പ്രകാശം പതിഞ്ഞിരിക്കുന്ന വസ്തുവിനെ കാണണം. ആ വസ്തുവിനെ നോക്കാതെ കേവലം പ്രകാശത്തിലാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അങ്ങനെ നോക്കിയാൽ കേവലം പ്രകാശത്തിൽ നോക്കി, അപ്പൊ ആകൃതി ഇല്ലാത്ത പ്രകാശത്തെ കാണാൻ പറ്റും. പ്രകാശം പ്രകാശമായിട്ട് മാത്രം പ്രകാശത്തിന്റെ ബോധം ഉണ്ടാവും. പക്ഷെ സാധാരണഗതിയിൽ ആകാശത്തിലേക്ക് നോക്കിയാൽ അവിടെ എന്തെങ്കിലും കാണും. പ്രകാശത്തിനപ്പുറം എന്തെങ്കിലും വർണ്ണങ്ങളോ എന്തെങ്കിലും ഒക്കെ കാണും. അപ്പോ എപ്പോഴും നമുക്ക് ആകാശത്തെ നോക്കും, വർത്തുള്ള ആകാരത്തിൽ കാണും. അപ്പൊ അവിടെയും പ്രകാശത്തിനപ്പുറം എന്തോ നമ്മൾ കാണുന്നുണ്ട്, ആണ് ആകാരം വരുന്നത്. അപ്പോൾ എവിടെയും നമ്മൾ സാധാരണഗതിയിൽ വസ്തുവിന്റെ സഹായത്തോടുകൂടിയാണ് പ്രകാശത്തെ കാണുന്നത്. എന്നുവെച്ചാൽ പ്രകാശത്തിന്റെ സഹായത്തോടുകൂടി വസ്തുവിനെ കാണുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ പ്രകാശത്തെ കാണുമ്പോൾ വസ്തുവിനെയും കാണുന്നുണ്ട്. അതൊരു ഉപാധിയാണ്. നമ്മുടെ വസ്തു ആകൃതിയിലാണ് ആ പ്രകാശം നമുക്ക് അനുഭവപ്പെടുന്നത്. പക്ഷെ ആ പ്രകാശം ഇങ്ങനെ പല ആകൃതിയിൽ കാണപ്പെടുന്നത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, പ്രകാശത്തിന് നിശ്ചിതമായൊരാകൃതിയില്ല. അതിനെന്ത് ആകൃതിയാണെന്ന് പറയാൻ കഴിയത്തില്ല. പിന്നെ അങ്കുലി തുടങ്ങിയ ഉപാധിക്കനുസരിച്ച് ആകൃതിയെ പ്രാപിക്കുന്നു. അതാണ് യഥാപ്രകാശ സൗരചാന്ദ്രമസോ വിയത്മ്യപ്യവതിഷ്ഠമാന എന്ന് പറഞ്ഞാൽ അത് വിയത്തിനെ കുറിച്ചൂടെ പ്രത്യേകം പറയാൻ കാരണം വിയത്തിന് അരൂപിയായിട്ടാണ് സ്വീകരിച്ചത്. വിയത്തിന് പ്രത്യേകിച്ച് ഒരു ആകൃതിയൊന്നുമില്ല. അപ്പോൾ അവിടെ വ്യാപിച്ചിരിക്കുന്നത് കൊണ്ടാണ് അവിടെ ആകാശത്തിനും ഒരാകൃതി, പ്രകാശത്തിനും ഒരാകൃതിയില്ലാത്ത. ആകാശത്തിന് ആകൃതി ഇല്ലെങ്കിൽ അങ്ങനെ പ്രകാശത്തിന് ആകൃതി വരും. ആകാശം പരിമാണരഹിതമെന്നാണ്. എന്നുവെച്ചാൽ ഹ്രസ്വം, അണു തുടങ്ങിയ പരിമാണങ്ങളൊന്നും അതിൽ മധ്യമ പരിമാണങ്ങളൊന്നുമില്ല, പരിണാമങ്ങളൊന്നുമില്ല, മഹത് പരിണാമങ്ങളും. മധ്യമം പരിണാമത്തെ നിഷേധിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ കണ്ണുകൊണ്ട് ഗ്രഹിക്കുന്നത് മധ്യമ പരിണാമത്തെയാണ്. അതുകൊണ്ടാണ് വിയത്തിന് ഉദാഹരണം കൊടുത്തത്. വിയത്വ്യാപ്തി അവതിഷ്ഠമാനോ അങ്കുല്യാതിപാതി സംബന്ധ, അങ്കുല്യാതിപാതി സംബന്ധം കൊണ്ട് തേശു ഋജു വക്രാതിഭാവം പ്രതിപാദ്യമാനേഷു. അവിടെ ഋജു വക്രാതിഭാവത്തെ ഗ്രഹിക്കുന്നു. തദ്ഭാവമിവ, അത് ഋജ്വാദിഭാവത്തെ പ്രാപിച്ചു, അങ്കുല്യാദി രൂപത്തെ പ്രാപിച്ചു. തദ്ഭാവം എന്ന് പറയുന്നത് തശബ്ദം കൊണ്ട് അങ്കുല്യാദി ഭാവത്തെ, അങ്കുല്യാദി രൂപത്തെ പ്രാപിച്ചു, ആകൃതിയെ പ്രാപിച്ചു. അങ്ങനെയാണ് നമുക്ക് നോക്കുമ്പോൾ അനുഭവപ്പെടുന്നത്. അത് ഇതിനും നല്ല ഉദാഹരണമാണ്. ട്യൂബും ബൾബും അല്ല. ട്യൂബിലെ പ്രകാശം എന്ന് പറയുന്നത് നീണ്ടിരിക്കുന്നു, ബൾബിലെ പ്രകാശം എന്ന് പറയുന്നത് ഉരുണ്ടിരിക്കുന്നു. അങ്ങനെയാണല്ലോ നമ്മുടെ അനുഭവം. ട്യൂബിലെ പ്രകാശം ഒന്നുമില്ല, നീണ്ടിരിക്കുന്നു. ബൾബിലെ പ്രകാശം ഒന്നുമില്ല. അത് അവിടെ വിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, ട്യൂബ് വിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നീണ്ടിരിക്കുന്നില്ല. ബൾബ് വിട്ട് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ വരുമ്പോൾ അത് ഉരുണ്ടിരിക്കുന്നില്ല, എല്ലാം അവിടെയുള്ളൂ. ഭാഷകാരന്റെ കാലത്ത് ഇതിന് പകരം പന്തമായിരുന്നു, തീപ്പന്തം. അതുകൊണ്ടാണ് ഈ ഉദാഹരണം പറയാറ്. വെളിച്ചത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന തീപ്പന്തങ്ങളാണ്. അതിലുകൊണ്ട് എന്നാണ് ഇത്രയും വ്യക്തമായിരുന്നില്ല. ഏവം ബ്രഹ്മാവി, അതുപോലെ ബ്രഹ്മവും ഉപാധി പൃഥിവ്യാദ്യുപാധി സംബന്ധ. അപ്പൊ ബ്രഹ്മത്തിന്റെ ഉപാധികളെന്ന് പറയുന്നത് മായ, അവിദ്യ, ഇത് മാത്രം പറയണ്ട, സർവവും ബ്രഹ്മത്തിന്റെ ഉപാധിയാണ്. മായാകാര്യം എന്ന് പറയുന്ന സർവം, പഞ്ചഭൂതങ്ങളും അതിന്റെ അണുവും മഹത്വമായ എല്ലാ അംശങ്ങളും, അതാണ് പൃഥ്വിയാദികൾ പറയുന്നത്. അത് പൃഥ്വിയാദികളെ കുറിച്ച് പറയുന്നതിന് പ്രത്യേകിച്ച് വേറൊരു കാരണമുണ്ട്. കാരണം എന്ന് പറഞ്ഞു, യശ്ചായം അസ്യാം പൃഥ്വിയ തേജോമയോ അമൃതമായ പുരുഷ എന്നെല്ലാം ശ്രുതി തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം പ്രപഞ്ചത്തിന്റെ ഓരോ അംശവും ബ്രഹ്മത്തിന്റെ ഉപാധിയാണ്. ഉപാധി സംബന്ധ തത്താകാരതാമിവ പ്രതിപത്തിന്, അതുകൊണ്ടാണ് ബ്രഹ്മ സഗുണമായത്, തഥാകാരത്തെ പ്രാപിച്ചിരിക്കുന്ന അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് പ്രപഞ്ച ശരീരനായിരിക്കുന്നു ബ്രഹ്മം എന്നെല്ലാം പറയുന്നു. അതുകൊണ്ടാണ് ബ്രഹ്മത്തെ വിരാട്ടായും വൈശ്വാനരനായും അന്തര്യാമിയായും എല്ലാം ഉപാസിക്കുന്ന അതുകൊണ്ടാണ്. ഇത്തരം ഉപാധികളെ സ്വീകരിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ എന്തും ഉപാധിയാകാമല്ലോ. അതുകൊണ്ടാണ് സഗുണോപാസനയും നിൽക്കുന്നത്, ഉപാധികളെ ആശ്രയിച്ചിട്ടാണ്. എന്ന് പറയുമ്പോ പൃഥ്വിയാദി ഉപാധി സംബന്ധ തഥാകാരതം ഇവ, അത് വാസ്തവമല്ല. അങ്ങനെ ഒരു രൂപത്തെ പ്രാപിച്ചിരിക്കുന്നത് പോലെ ഉണ്ട്. പ്രകാശം നീണ്ടിരിക്കുന്ന ട്യൂബിലേ ഉള്ളൂ, നമ്മുടെ കൺമുമ്പിലില്ല. അതുപോലെ ഉപാധികളെ ആശ്രയിച്ച് മാത്രമേ അത് സഗുണമാകുന്നുള്ളൂ, വാസ്തവത്തിലില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ഉപാസന എന്ന് പറയുന്നത് നിർബന്ധമുള്ള കാര്യമില്ല, നിവൃത്തിയില്ലെങ്കിലാകാം എന്നേ ഉള്ളൂ, കൂടിയേ തീരുന്നില്ല. അതുകൂടാതെ നിവൃത്തിയില്ല, അതുകൂടാതെ കഴിയില്ല എന്ന് വരും പിന്നെ. അത് അങ്ങനെ തോന്നുന്നവർക്ക് വേണ്ടിയിട്ടാണ് അത് വിധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിർഗുണന്മാർക്ക് സഗുണത്തോട്, സഗുണന്മാർക്ക് നിർഗുണത്തോടും വിരോധം തോന്നേണ്ട കാര്യമൊന്നുമില്ല, യാതൊരാവശ്യമില്ല. ഇവിടെ അങ്ങനെയാണ് കാണുന്നത്. നിർഗുണന്മാരെ കാണുമ്പോൾ സഗുണന്മാർക്ക് കരിയ, സഗുണന്മാരെ കാണുമ്പോൾ നിർഗുണന്മാർക്കും കരി അടങ്ങത്തില്ല. അതിൻ്റെ കാര്യമുണ്ട്, കഥയറിയാതെ. വേദം തന്നെ വിധിച്ചിരിക്കുകയല്ലേ സഗുണ ഉപാസന. ഏവം ബ്രഹ്മാവി, അതുപോലെ ബ്രഹ്മവും പൃഥിവ്യാദി ഉപാധി സംബന്ധ, പൃഥിവ്യാദി ഉപാധി സംബന്ധം കൊണ്ട് തദാകാരതം ഇവ, സത്യമല്ല, അതിനാണ് ഇവ പ്രയോഗിച്ചത്. ഇപ്പൊ സഗുണ രൂപങ്ങളൊന്നും മൂർത്തികളൊന്നും തന്നെ സത്യമല്ല എന്ന് പറയുന്ന പാരമാർത്ഥിക ദൃഷ്ടിയിലാണ്, വ്യാവഹാരികമായ ദൃഷ്ടിയിലല്ല. ആ സത്യമെന്ന് കരുതി ഉപാസിക്കുന്നവനെ സംബന്ധിച്ച് സത്യം തന്നെ, ആ സത്യത്വത്തെ നിഷേധിക്കുന്നില്ല ഇവ ശബ്ദം കൊണ്ട്. പാരമാർത്ഥികമായ തലത്തിൽ അതിനെ നിഷേധിക്കുകയുണ്ട്. അതിലും ചിലർക്ക് സംശയമുണ്ട്, ഇങ്ങനെ നിർഗുണമായ ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞാൽ ഈ സഗുണത്തെ ഉപാസിക്കുന്നവരെല്ലാം വഴിതെറ്റിപ്പോകും. അതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ, സഗുണത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ സംശയമുണ്ട്. അതുകൊണ്ട് നിർഗുണത്തെ പറയാൻ പാടില്ല, സഗുണന്മാർ വഴിതെറ്റിപ്പോവും, അനാഥരായി പോവും. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഈ സഗുണന്മാർ വഴിതെറ്റുന്നതും അനാഥരാകുന്നതും നിർഗുണത്തെ കേട്ടിട്ടല്ല, അല്ലാതെ തന്നെ അവർ വഴിതെറ്റിക്കോളും. അവന്റെ വഴി തെറ്റി തന്നെ കിടക്കുക. നിർഗുണമായിട്ട് ഒരു ബന്ധവുമില്ല. അതിനൊന്ന് ഇങ്ങനെ കേട്ടില്ല. അല്ല, അതുകൊണ്ട് അങ്ങനെയുള്ള ആശങ്കകളെല്ലാം അസ്ഥാനത്താണ്. അതിപ്പോ സഗുണമായാലും ശരി നിർഗുണമായാലും ശരി, വഴിതെറ്റുന്നത് ഒക്കെ അവനവന്റെ സംസ്കാരം അനുസരിച്ചിട്ടാണ്. അതിന് ഇതിനെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സഗുണം എന്ന് പറഞ്ഞിട്ട് വഴിതെറ്റിയാലും നിർഗുണമെന്ന് പറഞ്ഞിട്ട് വഴിതെറ്റിയാലും അതിന് സഗുണവും നിർഗുണമല്ല ഉത്തരവാദി. അതിന് ഉത്തരവാദി അവന്റെ മനസ്സാണ്. അതിന് ഇതിലേക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങളൊന്നുമില്ല. അണ്ണു പറയുന്നു, പ്രതിവാദിപാദി സംബന്ധ തഥാകാരതാം. ഈ വാദം സത്യമല്ലെങ്കിലും തഥാകാരതാം ഇവ പ്രതിബദ്ധ്യത, അത്തരം ഒരാകാരത്തെ പ്രാപിച്ചിരിക്കുന്നു. നിർഗുണം തന്നെ സഗുണത്തെ പ്രാപിച്ചിരിക്കുന്നു. തദാലംബനോ ബ്രഹ്മണ ആകാര വിശേഷ ഉപദേശ ഉപാസനാർത്ഥം നവിദ്യതേ. അതുകൊണ്ട് അതിനെ ആശ്രയിച്ചുള്ള, സഗുണ രൂപങ്ങളെ ആശ്രയിച്ചുള്ള ബ്രഹ്മത്തിന്റെ ആകാര വിശേഷ ഉപദേശ, വിശേഷ ആകാരങ്ങൾ ഉദ്ദേശിക്കുന്നത് ഉപാസനാർത്ഥവും ശ്രുതീനാം കാഗതി എന്നുള്ളതിന് സമാനം പറയുന്നു. അതിപ്പോ ഉപാസനാർത്ഥമാണ്. ന വിരുദ്ധത, വീണ്ടും പറയുന്നു, നിർഗുണവുമായിട്ട് യാതൊരു വിരോധവും സഗുണത്തിലില്ല. അതുകൊണ്ട് ആ മണ്ടൻ ചോദ്യം ഇനി ചോദിക്കാൻ പാടില്ല. എന്തുകൊണ്ട് നിർഗുണത്തിൽ സഗുണമുണ്ടായി? നിർഗുണമാണെങ്കിൽ എങ്ങനെ ഉണ്ടാകും? അതിനുള്ള യുക്തി വൈരുദ്ധ്യത്തെ മനസ്സിലാക്കണം. അതിന് യുക്തിയില്ലാ ചോദ്യത്തെ. എന്താണ് നിർഗുണമെന്നും എന്താണ് സഗുണമെന്നും മനസ്സിലാക്കിയതിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആ ചോദ്യത്തിന് യാതൊരു യുക്തിയില്ല.